അനിത്യസത്തുലക ചിത്ത സുഖസ്വരൂപം ആനന്ദം അന്താനുതം അജ്ഞനത് അപ്രകാശം. ആനന്ദവൻ സുഖം അസ്ഥിതയാർന്ന ഭാനുമാൻ അർക്കൻ അന്ധന് ഇരുളാർന്നൊരു ശൂന്യ വസ്തു. എന്താണ് പറയുന്നത്? പ്രപഞ്ചം അദ്വൈതത്തിൽ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നാമരൂപം. പ്രപഞ്ചം എന്നും പറയുക അല്ലെങ്കിൽ നാമരൂപം എന്നും പറയും ഒരേ അർത്ഥം. ഈ നാമരൂപം സച്ചിദാനന്ദമാണ് എന്ന് വെച്ചാൽ ബ്രഹ്മമാണെന്നറിയുന്നവനാണ് ജ്ഞാനി എന്നുള്ള പറയും. ഉലക സച്ചിദാനന്ദം എന്നറിയും എന്നുവെച്ചാൽ ബ്രഹ്മം എന്നറിയും. കഴിഞ്ഞ ദിവസം പറഞ്ഞു ബ്രഹ്മം ഉലകാണ് പ്രപഞ്ചമാണ് എന്ന് സാധാരണ പറയാറുള്ളതാണ്. അതിനാണ് ഉദാഹരണം പറഞ്ഞു മണ്ണിന്റെ മൺപാത്രത്തിന്റെ. മൺപാത്രത്തിന് മണ്ണ് ഉപാദാനമായതുകൊണ്ട് ആ മൺപാത്രത്തിൽ നിന്നുണ്ടായ മണ്ണിൽ നിന്നുണ്ടായ മൺപാത്രത്തിന് മണ്ണ് ഉപാദാനമായതുകൊണ്ട് മണ്ണിൽ നിന്നുണ്ടായ മൺപാത്രം അത് മണ്ണ് തന്നെ എന്ന് പറയും. അതേ യുക്തി മൺപാത്രത്തിന് ഉപാദാന കാരണമാണ് മണ്ണ് എന്ന് വെച്ചാൽ പിരിക്കാൻ വയ്യാത്ത കാരണം മണ്ണ്. അതുകൊണ്ട് മൺപാത്രം എന്ന് പറയുന്നത് മണ്ണ് തന്നെ. അതുപോലെ ഈ പ്രപഞ്ചം നാമരൂപം ബ്രഹ്മം തന്നെ. ബ്രഹ്മം സച്ചിദാനന്ദമാണ്. ഇത് രണ്ട് കാര്യമാണ്. ഒന്ന് ബ്രഹ്മം സച്ചിദാനന്ദമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഉലക് സച്ചിദാനന്ദമാണ്. പ്രപഞ്ച സത്യ സച്ചിദാനന്ദം. എന്തുകൊണ്ടാണ് ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായതാണ്? ബ്രഹ്മത്തിൽ നിന്നുണ്ടായ ഈ പ്രപഞ്ചം സച്ചിദാനന്ദം തന്നെ. സച്ചിദാനന്ദമാണ് ഉലക് എന്നും പറയാം. സച്ചിദാനന്ദമാണ് ഉലക്. ഇത് തന്നെയാണ് മണ്ണിൽ നിന്നുണ്ടായ പാത്രം മണ്ണ് തന്നെ. ബ്രഹ്മത്തിൽ നിന്നുണ്ടായ ഉലക് ബ്രഹ്മം തന്നെ. ഈ ഉലക് ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഉലകെന്ന് പറഞ്ഞാൽ നാമരൂപമാണ്. നാമരൂപം ബ്രഹ്മം എന്ന് പറയുമ്പം സാധാരണ അവിടെ ഒരു പ്രശ്നം വരും. എന്താണ് പ്രശ്നം? നാമരൂപം എന്ന് പറയുന്നത് മിഥ്യയാണ്, സത്യമാണ്. നാമരൂപം മിഥ്യയാണ്. അപ്പോ നാമരൂപമാണ് പ്രപഞ്ചം. ഈ പ്രപഞ്ചം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നാമരൂപം, അതായത് മിഥ്യയായ നാമരൂപം ബ്രഹ്മം. മിഥ്യ ബ്രഹ്മം അതങ്ങനെ ശരിയാകും. ഇവിടെ കഥ പറയുന്നു ഉലക് സച്ചിദാനന്ദമാണ്, ഉലക് നാമരൂപം. അപ്പൊ നാമരൂപം ബ്രഹ്മമാണ്, നാമരൂപം മിഥ്യ. അപ്പൊ അത് മിഥ്യ എങ്ങനെ ബ്രഹ്മമാകുമെന്ന് ചോദ്യം വരും. അതിനെന്താ പറയുന്നത്? അങ്ങനൊരു ചോദ്യം വരും. നാമരൂപം അല്ലെങ്കിൽ വിലക് അല്ലെങ്കിൽ പ്രപഞ്ചം ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്താണ്? മിഥ്യ. മിഥ്യ ബ്രഹ്മം ശരിയാവും. അദ്വൈതത്തിൽ അത് ശരിയാണ്. എന്തുകൊണ്ട് ഈ നാമരൂപം മിഥ്യ എന്ന് പറയുന്നതിന് കാരണം, പ്രയം കാരണം, ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായ കാരണം പ്രപഞ്ചത്തിന് കാരണം ബ്രഹ്മമാണ്. ആണ് അദ്വൈത സിദ്ധാന്തം. അഭിന്ന നിമിത്ത ഉപാദാനമാണ്, നിമിത്ത ഉപാദാനവുമാണ് ബ്രഹ്മം. ഉപാദാനങ്ങളിൽ കാര്യത്തിൽ നിന്ന് പിരിച്ചു മാറ്റാൻ കഴിയാത്ത കാരണം, മണ്ണും മൺപാത്രവും പോലെ. അങ്ങനെയുള്ള ആണ് ബ്രഹ്മം. അങ്ങനെയുള്ള കാരണമാണ് ബ്രഹ്മം. അപ്പോ പ്രപഞ്ചം മൂലക അത് നാമരൂപമാണ്, മിഥ്യയാണ്. പക്ഷെ അത് ബ്രഹ്മം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ട്? അതിനെ എങ്ങനെയാണ് മിഥ്യയെന്ന് പറയുന്നതെന്നുള്ള അനുസരിച്ചിട്ട് ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായ നാമരൂപം രൂപത്തിലുള്ള ഈ പ്രപഞ്ചം, അത് ബ്രഹ്മത്തിൽ നിന്നും വേറെയാണെന്ന് കാണുമ്പോഴാണ് അതിന് മിഥ്യ എന്ന് പറയുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി കാണുമ്പോഴാണ് പ്രപഞ്ചം മിഥ്യാവുന്ന അദ്വൈതത്തിന്റെ സിദ്ധാന്തമാണ്. എന്നാൽ പ്രപഞ്ചം അനന്യമാണ്, അന്യമല്ല എന്നൊരു യുക്തിയുണ്ട്. അതിനാണ് അനന്യത്വ യുക്തി എന്ന് പറയുന്നത്. പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് അന്യം അല്ല, മൺപാത്രം മണ്ണിൽ നിന്ന് അന്യം അല്ല. അതിനെ അനന്യം എന്ന് വെച്ചാൽ അന്യമല്ല എന്നുള്ള യുക്തി. അപ്പൊ അനന്യത്വ യുക്തി അനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലാവും? ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്നും അന്യമല്ലെങ്കിൽ അത് ബ്രഹ്മം തന്നെ. അന്യമല്ലെങ്കിൽ ബ്രഹ്മം തന്നെ. അത് യുക്തിയിലൂടെ മനസ്സിലാക്കുന്ന കാര്യമാണ്. എല്ലാ കാര്യകാരണങ്ങളിലും ഇതൊരുപോലെയാണ്. സ്വർണത്തിൽ നിന്നും ആഭരണങ്ങൾ അന്യമല്ല, വേറെ അല്ലെങ്കിൽ അത് സ്വർണം തന്നെ. വേറെ ആണെന്ന് വന്നു കഴിഞ്ഞാൽ പറയും അതെങ്ങനെ വേറെയാകും. ഇപ്പൊ വേറെ ആണെന്ന് അതിനെ അറിയുന്നിടത്താണ് അതിനെ മിഥ്യ എന്ന് പറയുന്നത്. മറിച്ചത് അനന്യമാണ്, വേറെ അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് സ്വർണം തന്നെ, ആഭരണം, മൺപാത്രം, മണ്ണ് തന്നെ. അങ്ങനെയാണെങ്കിൽ നാമരൂപാത്മകമായ പ്രപഞ്ചം ബ്രഹ്മം തന്നെ, അനന്യത്വയുക്തി അനുസരിച്ച്. ഇന്ന് അന്യമാണെന്നൊരാൾ കാണുകയാണെങ്കിൽ, ഇത് വേറെയാണെന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ, അയാളോടാണ് പറയുന്നത് അന്യമായാൽ അത് മിഥ്യയാകും, അന്യമല്ലെങ്കിൽ അത് സത്യം തന്നെ. ഇപ്പൊ പ്രപഞ്ച സത്യമാണ്, അതുകൊണ്ടാണ് ജഗത്ത് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ യുക്തി മനസ്സിലാക്കിയില്ലെങ്കിൽ അത് മനസ്സിലാകത്തില്ല. അദ്വൈതത്തിന് സമ്മതമായ കാര്യമാണ്. പാത്രത്തെ മണ്ണിൽ നിന്നും വേറിട്ടാണ് നമ്മൾ കാണുകയാണെങ്കിൽ അത് വേറെ അല്ലല്ലോ. വേറെ അല്ലാത്ത ഒന്നിനെ നമ്മൾ വേറിട്ടെന്ന് കണ്ടാൽ നമ്മൾ അതിനെ മിഥ്യയായി അറിയുന്നു എന്ന് പറയും. അതിന്റെ യാഥാർത്ഥ്യം അറിയുന്നില്ല, അതുകൊണ്ടാണ് മിഥ്യയായി അറിയുന്നു എന്ന് പറയും. അന്യമല്ല എന്നറിയണമെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ അറിയുന്നു. എന്താണ് അത്? മണ്ണ് തന്നെ. ഇപ്പോൾ ബ്രഹ്മമാണ് ജഗത്ത് എന്ന് പറഞ്ഞാലും ശരിയാണ്, ജഗത്താണ് ബ്രഹ്മം. പക്ഷെ പറയുന്നിടത്തെ യുക്തി മനസ്സിലാക്കും. അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ മിഥ്യയായ ജഗത്ത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അത് ശരിയല്ല. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ മിഥ്യയായ ജഗത്ത് ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ അത് ശരിയാകും. എന്നാൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ലാത്ത ഉപാദാനമായതുകൊണ്ടാണ് അന്യമല്ലാത്ത ജഗത്ത് ബ്രഹ്മം തന്നെ അതുകൊണ്ട് സത്യം തന്നെ. ജഗത്ത് ബ്രഹ്മവുമാണ്, ബ്രഹ്മം ജഗത്തുമാണ്. അതേസമയം അദ്വൈത ഗ്രന്ഥങ്ങളിൽ നിരവധി സ്ഥലത്ത് പറയും നാമരൂപാത്മകമായ പ്രപഞ്ചം മിഥ്യയാണ് എന്നാവർത്തിച്ച് ആവർത്തിച്ച് പറയും. അപ്പോ ആ മിഥ്യയാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയാണ്. അന്യമാണെന്നുള്ള യുക്തി അനുസരിച്ചാണ് അത് മിഥ്യ എന്ന് പറയുന്നത്. അനന്യം എന്നുള്ള യുക്തി അനുസരിച്ചാണ് പ്രപഞ്ചത്തിൽ എന്ന് പറയുന്നത് ബ്രഹ്മം. ഇവിടെ അതാണ് പറയുന്നത് ഉല്ലത് സച്ചിദാനന്ദം. അപ്പൊ ഉലക് സച്ചിദാനന്ദമാണ് ബ്രഹ്മം എന്നറിയുന്നതാണ് ഞാൻ. ആരുള്ളവരാണ് ഞാൻ എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ജഗത്ത് മിഥ്യ എന്ന് പറയുന്നത് ജ്ഞാനമാണ് ആണോ? അത് ഞാൻ അതിന് എന്തുകൊണ്ട് ജഗത്തിന് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി കാണുന്നവന് പറയുകയാണെങ്കിൽ മിഥ്യ. അതുകൊണ്ടത് ഞാൻ അത് വേറെ കാണുന്നവനോട് പറയുകയാണ്. ഈ യുക്തി മനസ്സിലാകാത്തവനോട് ഇത് യുക്തി കൊണ്ട് പറയുന്നതാണ്. യുക്തി കൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റും ജഗത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ജഗത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് നാമരൂപാത്മകമായിരിക്കും. എന്തുകൊണ്ട്? എപ്പോൾ ജ്ഞാനിയായാലും അജ്ഞാനിയായാലും ജഗത്തിനെ അറിയുന്നത് നാമരൂപാത്മകമായിട്ടാണ്. എന്തുകൊണ്ടാണ്? കാരണം അറിയണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ വേണം. ഇന്ദ്രിയങ്ങൾ ഗ്രഹിക്കുന്നതിന് നാമരൂപങ്ങൾ. ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിന്റെ സഹായത്തോടുകൂടി പ്രപഞ്ചത്തെ ആരറിഞ്ഞാൽ? അതിന് നാമരൂപാത്മകമായി അറിയാൻ പറ്റും. പല ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ അറിയുമ്പോൾ എന്തുവരും? നിറത്തെ നിറമായിട്ട് അറിയാൻ പറ്റും, രസത്തെ രസമായിട്ട് അറിയാൻ പറ്റും, ഗന്ധത്തെ ഗന്ധമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ തത്വജ്ഞാനി അറിയുന്നതും പഞ്ചഭൂതാത്മകമായിട്ട് തന്നെ, പ്രപഞ്ചത്തെ പ്രപഞ്ചമായിട്ട് തന്നെ അറിയും, ഇന്ദ്രിയങ്ങളിലൂടെ അറിയും. പിന്നോട് പറയുന്ന ഉലക് സച്ചിദാനന്ദം എന്ന് പറയുന്നത് എന്താണ്? അത് പിന്നെ എന്തോന്നു? അത് ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന ഈ പ്രപഞ്ചത്തിന്റെ സത്യം സച്ചിദാനന്ദമാണെന്നുള്ള ആ യുക്തിയിലൂടെയുള്ള ബോധ്യത്തെ പറയുന്നു. ആ യുക്തിബോധ്യമാണ്. യുക്തിബോധ്യമാണ് എന്ന് പറയാം. അതതിന്റെ ഒരു വിശദീകരണമാണ്. ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. ഒന്ന് യുക്തിയിലൂടെ ബോധിക്കുന്നു, മറ്റൊന്നെന്താണ്? മറ്റൊന്നൊരു വിശ്വാസം. ഗുരു പറഞ്ഞിരിക്കുന്നു ഈ ജഗത്ത് ബ്രഹ്മമാണ്. അപ്പൊ ഗുരുവിനെ വിശ്വസിക്കുന്നവരെല്ലാം എന്ത് ചെയ്യും? ജഗത്ത് ബ്രഹ്മമാണെന്ന് വിശ്വസിക്കും. അങ്ങനെയാകും. ഇനി മറ്റൊന്ന് എന്താണ്? ഇപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ജഗത്ത് ബ്രഹ്മം തന്നെ എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലാകും? എന്ത് മനസ്സിലായി? എന്തോന്ന് മനസ്സിലായി? ഇത് ഇതിന്റെ വാക്യാർത്ഥം ഞാനൊന്ന് പറയും. ഒരു വാക്യം കേൾക്കുമ്പോൾ അർത്ഥബോധം ഉണ്ടാവും. എന്നുവെച്ചാൽ ഇത് പറയുന്ന എന്താണ്? ശ്രുതി വാക്യങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നതല്ല, ശ്രുതിവാക്യങ്ങൾ ബോധിപ്പിക്കുന്നു. വേദാന്തം ഉപനിഷദുക്തി അത് പറയണത് ഇത് ജഗത്ത് ബ്രഹ്മം തന്നെ. അങ്ങനെ ഒരാൾക്ക് ബോധമുണ്ടാവും ജഗത്ത് ബ്രഹ്മം. അവിടെ ഒരാൾക്കുണ്ടാകുന്ന വാക്യാർത്ഥജ്ഞാനമാണ്, ശബ്ദജ്ഞാനം. ശരി, ഞാൻ പറഞ്ഞു എന്താണ് ഈ ജഗത്ത് ബ്രഹ്മം തന്നെ, ഇതൊക്കെ ജഗത്ത് ബ്രഹ്മം തന്നെ എന്നുള്ള ബോധമുള്ള ഈ ബോധം ശരിയാണ്. ഈ ബോധം ശരിയാണോ? എന്തുകൊണ്ട്? അതായത് ശബ്ദത്തെ പ്രമാണമായി സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ പറയുന്ന ശ്രുതി പറഞ്ഞ വാക്യത്തെ ഞാൻ പറയുകയാണ്. അപ്പൊ ശ്രുതി വാക്യം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധം അത് പ്രമേയമാണ്, ശരിയെന്നുള്ളതല്ല, പ്രമേയം എന്നാണ്, യഥാർത്ഥ ജ്ഞാനമാണ് ഉണ്ടാവും. അപ്പൊ അയാൾക്ക് ജഗത്ത് എന്താണെന്നറിയാം, ബ്രഹ്മം എന്താണെന്നറിയാം, എന്നിട്ട് പദാർത്ഥ ജ്ഞാനമുണ്ട്. പിന്നെ പറയുന്നു ഈ ജഗത്ത് ബ്രഹ്മമാണ്, വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടാവും. പദാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നതിനൊന്നുവരും വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടാവും. ഞാനിവിടെ ഇരുന്ന് പറയുമ്പോഴെല്ലാം ഞാനെന്താ ചെയ്യുന്നത്, ഞാൻ ഈ ശാസ്ത്രത്തിന്റെ വാക്യത്തെ ആവർത്തിക്കുകയാണ്. ശ്രുതി അങ്ങനെ പറ്റും. വേദം എന്ന് പറയുന്നത് ഒരു ആളിരുന്ന് വേദം ഉച്ചരിക്കുന്നു, വേറെ ആളും കേട്ടിട്ട് അയാൾ ഉച്ചരിക്കുന്നു. അപ്പൊ അതിൽ അർത്ഥബോധം ഉണ്ടാകുമ്പോൾ എന്താണ്, ഇതിങ്ങനെ പരമ്പരയായി പോവുകയാണ്. ഒരാള് പറയുന്നു, വേറൊരാൾ കേൾക്കുന്നു, അർത്ഥം മനസ്സിലാക്കുന്നു, അയാൾ വീണ്ടും ഉച്ചരിക്കുന്നു, ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഈ ജ്ഞാനം, ഇതിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനത്തെയാണ് വാക്യാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ ഈ ശാസ്ത്രങ്ങൾ പഴയകാലം വരെ പറഞ്ഞതിനെ നമ്മൾ ആവർത്തിക്കുകയാണ്. പണ്ട് ഒരുപാട് ആചാര്യന്മാർ പറഞ്ഞെന്താണ്, ഈ ജഗത്ത് ബ്രഹ്മം തന്നെ. പരമ്പരയായി പറയുകയാണ്. ഒരാൾക്ക് വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നെന്ന് വെച്ചാൽ പരമ്പരയായി ഓരോരുത്തർക്ക് വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടാകും. അപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടാകുകയാണെങ്കിൽ ആ വാക്യത്തിന്റെ അർത്ഥം ജ്ഞാനം ഉണ്ടായിരുന്നേ അതിനർത്ഥമാണ്. അത് ശബ്ദജ്ഞാനമാണ്, ശബ്ദപ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം. അഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കേൾക്കുന്നതിനുണ്ടാകുന്ന വാക്യാർത്ഥ ജ്ഞാനമാണെന്നാണ് അദ്വൈതികൾ പറയും. അത് വാക്യത്തെ പ്രമാണമായി സ്വീകരിച്ചാൽ അത് പ്രമേയമാണ്, യഥാർത്ഥ ജ്ഞാനമാണ്. ഈ വാക്യം ശരിയാണ്, ജഗത്ത് ബ്രഹ്മമാണെന്ന് പറയുന്ന വാക്യം ശരിയാണ് എന്നുവെച്ചാൽ പ്രമാണമാണ്. ശരി തെറ്റെന്നൊക്കെ നമ്മൾ സാറിന് പറയുന്ന അർത്ഥത്തിലല്ല, അത് പ്രമാണമാണെങ്കിൽ അതിൽ നിന്ന് കേൾക്കുന്ന ആളുണ്ടാകുന്ന അറിവിനെ എന്ത് പറയും, പ്രമേയം. അങ്ങനെ ഞാനുണ്ടാകാം യുക്തി കൊണ്ട്. അത് കേട്ടിട്ട് ഒരാൾക്ക് സംശയങ്ങളുണ്ടാകുന്നത് എന്താണ് ബ്രഹ്മം എന്താണ് എന്നൊക്കെയുള്ള തുടർ സംശയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ യുക്തി ഉപയോഗിക്കും. അവിടെയാണ് ഇത് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ അതിനെ യൗക്തിക ജ്ഞാനം എന്ന് പറയും. ഒന്ന് വാക്യാർത്ഥ ജ്ഞാനം, മറ്റൊന്ന് യൗക്തിക ജ്ഞാനം, മറ്റൊന്ന് വിശ്വാസം. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകും. ഇതുകൂടാതെ എന്താണ്, ഒരാള് ഇരുന്ന് ധ്യാനിക്കും ബ്രഹ്മത്തെ, ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ ധ്യാനിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ തോന്നി ഒരു തോന്നലാണ് എന്താണ് ഈ ജഗത്ത് ബ്രഹ്മം തന്നെ, അങ്ങനെ ഒരു ബോധമുണ്ടാകും. അപ്പോൾ ഇത് നിരന്തരം ഇതിനെങ്ങനെ ആവർത്തിച്ച് ഒരാളുടെ ഉള്ളിലൊരു ബോധ ഉദയം ഉണ്ടാകും, ഒരു ബോധം ഉണ്ടാകും, അതിന് സമാധി ജ്ഞാനമുണ്ട്. അങ്ങനെ സംഭവിക്കും, പലതരത്തിൽ ഈ ബോധം ഉണ്ടാകും. ഒന്ന് വിശ്വാസം, മറ്റൊന്ന് വാക്യാർത്ഥം ഞാൻ, മറ്റൊന്ന് യൗക്തിക ഞാൻ, മറ്റൊന്ന് സമാധി ഞാൻ. ഇത്രയും തരത്തില് എന്താണ് ഇവർ കേൾക്കുന്ന ഒരാളിന് ഈ ജഗത്ത് ബ്രഹ്മമാണെന്നുള്ള ഞാൻ ഉണ്ടാവും. ജഗത്ത് ബ്രഹ്മമാണെന്ന് പറയാൻ ബ്രഹ്മം ജഗത്തെന്ന് പറഞ്ഞാൽ അദ്വൈതത്തെ സംബന്ധിച്ച് രണ്ടും തുല്യം തന്നെ. ബ്രഹ്മം ജഗത്തെന്ന് എന്തുകൊണ്ട് പറയുന്നു? ബ്രഹ്മം ജഗത്താണ്, ജഗത്ത് ബ്രഹ്മമെന്നല്ല, ബ്രഹ്മം ജഗത്താണ്. ബ്രഹ്മം വരുന്ന ജഗത്താണ്. ജഗത്തെന്ന് വെച്ചാൽ നാമരൂപമാണ്. ബ്രഹ്മം നാമരൂപമാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? എന്തുക്തി? ബ്രഹ്മം നാമരൂപം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അപകടമുണ്ട്. ബ്രഹ്മം നാമരൂപമാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പലയിടത്തും പറയും. ബ്രഹ്മം നാമരൂപമാണ് എന്ന് പറയാൻ പാടില്ല. കാരണം നാമരൂപം മിഥ്യയാണ്, അതാണ് എന്റെ അപകടം. നാമരൂപം മിഥ്യയാണ്, അപ്പൊ ബ്രഹ്മം മിഥ്യയാണ്. ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ബ്രഹ്മം ജഗത്താണെന്ന് പറഞ്ഞാൽ ബ്രഹ്മം നാമരൂപമാണെന്ന് പറഞ്ഞു. ബ്രഹ്മം നാമരൂപം എന്ന് പറഞ്ഞാൽ വരുന്ന ദോഷം നാമരൂപം മിഥ്യയാണ്, അപ്പൊ ബ്രഹ്മം മിഥ്യയെന്ന് പറയും. അപ്പൊ പിന്നെ ബ്രഹ്മം ജഗത്താണെന്ന് പറയുന്ന എന്തർത്ഥത്തിൽ? പറയാൻ കാരണം നാമരൂപം മിഥ്യയെന്ന് പറയുന്നത് ശരിയാണ്. എപ്പോ? ബ്രഹ്മത്തിൽ നിന്ന് അന്യമാണെന്ന് അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അത് മിഥ്യയാവും. അതാണ് ആ പോയിന്റ്. നാമരൂപം ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ലെങ്കിൽ നാമരൂപം എന്താണ്? അപ്പൊ ബ്രഹ്മം നാമരൂപമാണെന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല, കൃത്യമായി മനസ്സിലാവും. ബ്രഹ്മം ജഗത്താണെന്നും പറയാം, ജഗത്ത് ബ്രഹ്മമാണെന്നും പറയാം. പക്ഷെ കൃത്യമായി അത് മനസ്സിലാവും. ഇത് ഗുരുവും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഗുരു പറഞ്ഞിരിക്കുന്നത്? പഠിച്ചൊക്കെ പറയും. അന്യത്ന കാരണാത് കാര്യം ദർശനമാണ്. കാരണാത് കാര്യം അന്യന്ന, കാരണത്തിൽ നിന്ന് കാര്യം വേറെ അല്ല എന്ന് പറഞ്ഞാൽ കാര്യം കാരണം തന്നെ. ഇപ്പൊ ജഗത്ത് എന്ത് തന്നെ? ബ്രഹ്മം തന്നെ. ബ്രഹ്മം ജഗത്ത് തന്നെ. അദ്വൈതത്തെ രണ്ടു തരത്തിലും വിശദീകരിക്കുക എന്നുള്ളത് പറയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ചോദിക്കുന്ന ഇതാണ്, നാമരൂപം ജഗത്ത് മിഥ്യയല്ലേ, പിന്നെ അതിങ്ങനെ ബ്രഹ്മമാവും, അതിന് സമാനമാണ് ഈ പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഉള്ളത് ബ്രഹ്മം തന്നെ. അപ്പൊ ചിലർ പറയുന്നത് ഇത് അദ്വൈതം അറിയാൻ വയ്യാത്തവരാണ്. അദ്വൈതത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. നാമരൂപങ്ങൾ മിഥ്യ എന്ന് പറഞ്ഞിട്ടുണ്ടോണ്ട് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാമരൂപമായ ജഗത്ത് ബ്രഹ്മം എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നവരുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കി. കാരണം നിരന്തരം പറയുന്ന എന്താണ്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ഇത് മാത്രം മനസ്സിലിരിക്കുന്നു. അദ്വൈതം എന്ന് പറയുന്നത് വളരെ ഒരുപാട് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അത് പ്രപഞ്ചമെന്ന് പറയുകയും ആയ സമയം അത് പ്രപഞ്ചാതീതം എന്ന് പറയുകയും ചെയ്യും. അതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രപഞ്ചം നാമരൂപം അല്ലേ ഉള്ളൂ. അതിങ്ങനെ ബ്രഹ്മമാകുന്ന ചോദ്യം അപ്പം പറയും സച്ചിദാനന്ദ കൂടെ ഉണ്ടോ, അതാണ് ബ്രഹ്മം, അതാണ് ബ്രഹ്മം. ശരി, സച്ചിദാനന്ദമുണ്ട് അതിനറിയാം, സത്തുണ്ട് ആനന്ദമുണ്ട് ചിത്തുണ്ട് ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇത് ബ്രഹ്മമാകുന്ന എങ്ങനെ, അതാണ് അടുത്ത ചോദ്യം വരുന്നത്. സത്തിന്റെ അനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ചിത്ത് അറിവ് അതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആനന്ദം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇത് ബ്രഹ്മം എന്നങ്ങനെ പറയും. നിങ്ങൾ പറയുന്ന ബ്രഹ്മം എന്ന് പറയുന്ന അതാണ് സത്ത് ചിത്ത് ആനന്ദം. അങ്ങനെ പറഞ്ഞോ മതി, സത്ത് ചിത്ത് ആനന്ദം അത് പറഞ്ഞോ. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എവിടെ നിന്നു? ബ്രഹ്മം എന്ന് പറഞ്ഞ എന്റെ അർത്ഥം ഈ സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്നത് നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്ന ഒരു സച്ചിദാനന്ദത്തിന്റെ അനുഭവമാണ് എന്നാണ്. അനുഭവത്തിന് അതീതമായിരിക്കുന്ന ഒന്നിന്റെ അനുഭവം ഇതാ പറയുന്നത്. ഈ അനുഭവമാണ് സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്ത് ചെത്ത് ആനന്ദം ഇതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, വാക്ക് മാറിയുന്നേയുള്ളു. പക്ഷെ എവിടെയാണ് പ്രശ്നം വരുന്നത്? അനുഭവത്തിന് അതീതമായിരിക്കുന്ന ഒന്നിന്റെ അനുഭവമാണ് സച്ചിദാനന്ദം. എന്തുകൊണ്ട് അനുഭവം അതീതമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്? അതിന്റെ അനുഭവമാണ് ഇത്. ഇപ്പൊ ആനന്ദത്തിന്റെ തന്നെ എടുക്കാം ഉദാഹരണമായിട്ട്, എല്ലാവർക്കും സർവ്വസാധാരണമായിരിക്കുന്ന സർവരിലും ഉണ്ടാകും. ഈ ആനന്ദം എന്ന് പറയുന്നത് അദ്വൈതികൾ എന്താ പറയുന്നത്? ആനന്ദമെന്നുണ്ട്, അനുഭവ അതീതമായ ഒരു ആനന്ദം. ആനന്ദം എന്ന് പറയുന്നത് ശുദ്ധവും സാത്വികവുമായ അന്ധകരണവൃത്തിയിലൂടെ അത് പ്രകടമാകുന്ന അതാണ് ഈ ആനന്ദം എന്നാണ് ഇവിടെ തർക്കം വരുന്നത്. ആനന്ദ കടൽ എന്നൊക്കെ പറയുന്നത് ആനന്ദ കടലിന്റെ ഒരു തുള്ളിയാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. ഈ ആനന്ദത്തിന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ചായ കുടിച്ചാലും ആനന്ദമുണ്ട്, കാപ്പി കുടിച്ചാലും ആനന്ദമുണ്ട്, വയറ് നിറഞ്ഞാലും ആനന്ദമുണ്ട്. ആനന്ദം എല്ലായിടത്തും ഉണ്ട്, സിനിമ കണ്ടാലുണ്ട്, കാറ്റടിച്ചാലുണ്ട്. ഇവിടെ എ സി ഉണ്ടെങ്കിൽ നല്ല ആനന്ദമാണ്. ആനന്ദത്തിന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ ഇതെന്താണ്? ഒരു ആനന്ദ കടലിന്റെ ഒരു അംശമാണെന്ന് പറയുന്നതാണ് തർക്കം. അതേതാനന്ദം? ആ ആനന്ദത്തേണ് ബ്രഹ്മം എന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ അവിടെ തർക്കം തന്നെ. അദ്വൈതി പറയുന്ന അതാണ്, അങ്ങനെ ഒരു ആനന്ദം, ഒരു ആനന്ദ കടൽ ഉണ്ട്, അതിന്റെ ഒരു ചെറിയ തുള്ളിയാണ് എന്ത് നമ്മൾ ഈ അനുഭവിക്കുന്ന ആനന്ദം. എന്നാണ് പറയുന്നത്. അതൊക്കെ സമാധി അനുഭവത്തിന്, അതീതമായ ബ്രഹ്മത്തിന്റെ സമാധിയിലുള്ള അനുഭവം. സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഈ അതീതമായിരിക്കുന്ന ആനന്ദക്കടലിന്റെ ഒരു ഒരു തിരയുണ്ടാവും. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് ആനന്ദക്കടലിന്റെ അടിക്കുന്ന കാറ്റ്, ആ കാറ്റിൽ വരുന്ന കണ്ണുകൊണ്ട് കാണാൻ പോലും വയ്യാത്ത ചെറിയ കണങ്ങളാണ് ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് അനുഭവം. വർക്കലക്കടലിൽ കാറ്റടിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാളെ അനുഭവിക്കുന്ന തണുപ്പ്, അത് ആ കാറ്റിൽ കൂടി വന്ന ജലത്തിന്റെ ചെറിയ കണങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടത്തെ ഈ ആനന്ദം, വിഷയങ്ങൾ അനുഭവിക്കുമ്പോഴുള്ള ആനന്ദം, അതാ ജലവുമല്ല. പിന്നെ എന്താണ്, അവിടെ കാറ്റടിച്ച് ആ കാറ്റിലൂടെ എന്ത് ചെയ്തു, ഇവിടെ അതിസൂക്ഷ്മമായ കണങ്ങൾ, ആ കണങ്ങൾ നമ്മുടെ ദേഹത്ത് കെട്ടുമ്പോഴാണ് നമുക്ക് തണുപ്പ് പോകുന്നത്. അതുപോലെയാണ് ലൗകികമായ ആനന്ദമെന്ന് പറയും. മായയാകുന്ന കാറ്റടിച്ചിട്ട് അതിലൂടെ വരുന്ന ചെറിയ ആനന്ദ കണങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്, ഏറ്റവും വലിയാണ്. ഈ സമാധി എന്ന് പറഞ്ഞാലോ, അതേ കടലിൽ തന്നെ ഒരു വലിയ തിരമാല ഉയർത്തും. അതെല്ലാവർക്കും ആ തിരമാല അറിയാൻ പറ്റില്ല. ആ കടലിന്റെ തീരത്ത് പോയിരിക്കണം, അല്ലെങ്കിൽ കടലിൽ ഇറങ്ങിയിരുന്ന വലിയ തിരമാലകൾ കാണും. അതുപോലെ ഉണ്ടാകുന്ന സമാധിയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ആനന്ദ തിരമാലയാണ് എന്ത്, സമാധിയിൽ ഉണ്ടാകുന്ന ആനന്ദം. അതും ഒരു തിരമാല കണ്ടെന്ന് വിചാരിച്ച് കടൽ കാണാൻ പറ്റും. അത് കാണാൻ പറ്റത്തില്ല. അതാണ് അദ്വൈതികൾ പറയുന്നത്, അങ്ങനെയാണ്. അസമാധിയിലുണ്ടാകുന്ന ഒരു വലിയ അങ്ങനെയാണ് ആനന്ദക്കടൽ പൊങ്ങിത്താനേ. അപ്പോ ഈ ആനന്ദ അനുഭവത്തിന്റെ വിശദീകരണങ്ങളാണിത്. ആനന്ദം എന്ന് പറയുന്നത് സത്യമാണ്. ഒരാൾ സമാധി ഇങ്ങനെ ഇരിക്കുമ്പോഴും ആയത് ആനന്ദം ഉണ്ടാകുന്നു. വിഷയങ്ങൾ അനുഭവിക്കുമ്പോഴും ഇപ്പൊ നല്ല ചൂട് സമയം, തണുത്ത കാറ്റടിച്ച ആനന്ദമാണ്. ഈ ആനന്ദത്തിന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ ആനന്ദം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്, അവിടെയാണ് ഈ അഭിപ്രായം പറയുന്നത്. വിഷയാനന്ദം, പിന്നെ സമാധിയിലാനന്ദം, പിന്നെ മറ്റത് പരമാനന്ദം. അതൊരാൾക്കും എന്താണ് പൂർണ്ണമായി അറിയുന്ന ഒന്നല്ലാതെ ഒരാൾ അത് തന്നെയാണ് തത്വമസി. നീ ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്, നീ ആനന്ദമാണ്. സംഗ്രഹത്തിൽ മറ്റും പറയുന്നത് എന്താണ്, ശുദ്ധവും സാത്വികവുമായ അന്ധകരണ വൃത്തിയിലൂടെ ആ ബ്രഹ്മത്തിന്റെ പ്രകടഭാവമാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ആനന്ദങ്ങളും. അത് ശുദ്ധവും സാത്വികവുമായ അന്ധകരണ വൃത്തി, ശുദ്ധവും സാത്വികവും അതിന്റെ സാത്വികത കൂടി വരുന്നതനുസരിച്ച് ആനന്ദത്തിന്റെ അനുഭവം കൂടിക്കൂടി വരും. ശുദ്ധവും സാത്വികവുമായ അന്ധകരണത്തിലെ സമാധി അനുഭവം ഉണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ ആനന്ദം വളരെ കൂടുതലായിരിക്കും. ന്യൂറോ സയൻസ് പറയുന്നതൊന്നുമല്ല. അവർ പറയുന്നത് ചില കെമിക്കൽ, ബ്രെയിനിന്റെ ചില കെമിക്കലാണ് ഈ ആനന്ദത്തെ ഉണ്ടാകുന്നത്. ഇന്നത്തെ ചിന്താഗതിയും നമ്മൾ അറിഞ്ഞിരിക്കും. ഒരു ബ്രഹ്മവും ഇല്ല, ഒരു കടലും ഇല്ല, ഒന്നുമില്ല, പിന്നെ എന്താണ്? എൻഡോർഫിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, ഇങ്ങനെ കുറെ ഹോർമോണുകളും കെമിക്കലുകളും പറയുന്നു. ഇതിന്റെ പ്രവർത്തന ഫലമായി നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ആനന്ദം. അതിന് ഈ കെമിക്കലാണ് കാരണം എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. ബ്രെയിനിൽ കെമിക്കൽ അല്ലെങ്കിൽ ഹാർമോണുകൾ അമഗ്ഡാല പോലെയുള്ള പ്രദേശങ്ങളിൽ ലിംബിക് സിസ്റ്റത്തിലൊക്കെ ഈ കെമിക്കലുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ആനന്ദം ഉണ്ടാകുന്നത് എന്നുള്ളത് ഇന്ന് പൊതുവെ സർവസമ്മതമായ കാര്യമാണ്. പക്ഷേ അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലായി. എങ്ങനെ ഒരാൾക്ക് ഈ സബ്ജക്റ്റീവായ എക്സ്പീരിയൻസ് എങ്ങനെ ആ പ്രവർത്തനങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത് വിശദീകരിക്കാൻ ഇതുവരെ ന്യൂറോ സയൻസിനും കൃത്യമായി കഴിഞ്ഞിട്ടില്ല. കാരണം ഈ അനുഭവത്തിലൊക്കെ എന്താണ് സബ്ജക്റ്റീവ്, ഞാൻ എന്റെ എന്നുള്ള ഒരു ഭാവമുണ്ട്, ഞാൻ അനുഭവിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്, അതും മനസ്സിലായിട്ടില്ല. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹിപ്പോകാമ്പസിലും അമഗ്ഡാലയിലും ലിംബിക് സിസ്റ്റത്തിലുമൊക്കെ ഈ കെമിക്കലുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അവിടെ പ്രവർത്തിക്കുന്നു, ന്യൂറോണുകൾ പ്രവർത്തിക്കുന്നു, അങ്ങനെ ആനന്ദം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും അതിങ്ങനെ സംഭവിക്കുന്നു കൃത്യമായിട്ട്. എന്നിട്ട് ഞാൻ ആനന്ദം, ഇങ്ങനെ ഒരു അനുഭവം എങ്ങനെ ഉണ്ടാകും, അത് വിശദീകരിക്കാൻ അത്രമാത്രം സയൻസ് വളർന്നില്ല. പക്ഷെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ കെമിക്കലുകൾ എന്ന് പറയുന്നത് യഥാർത്ഥമാണ്, അതിന്റെ സാന്നിധ്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്, അത് പ്രവർത്തിക്കുന്നതായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് കൃത്രിമമായി കെമിക്കൽ കൊടുത്ത് നമുക്ക് ആനന്ദത്തെ ഉണ്ടാക്കാം, അതൊക്കെ സാധ്യത. കള്ളു കുടിക്കുമ്പോൾ ആൾക്കാർക്ക് ആനന്ദം ഉണ്ടാവുന്നുണ്ട്, സ്പഷ്ടമാണ്. എന്തുകൊണ്ട്? ഈ പറയുന്ന ഓരോ ബ്രെയിനിന്റെ ഭാഗങ്ങളിൽ അത് സ്വാധീനം ചെലുത്തുമ്പോഴാണ് അയാൾക്ക് ആനന്ദം ഉണ്ടാവുന്നത്. അപ്പൊ ബ്രെയിനും ഈ കെമിക്കലുകളുമായിട്ടുള്ള ബന്ധം കൃത്യമായും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രോസസ്സ് എങ്ങനെയൊക്കെ അത് സംഭവിക്കുന്നു, ഈ വ്യക്തിനിഷ്ഠമായ ആനന്ദാനുഭവം അത് കൃത്യമായ ഉത്തരവില്ലാന്ന്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. എന്താണ് ബ്രഹ്മമെന്ന് പറയുന്ന ഒന്നതിന്റെ പിന്നിലുണ്ട്. ആ ബ്രഹ്മവും അന്ധക്കരണവുമായിട്ടാണ്, മനസ്സിന്റെ വൃത്തികളുമായിട്ടാണ്. അപ്പൊ മനോവൃത്തികൾ ശുദ്ധമായിരിക്കുമ്പോൾ ബ്രഹ്മത്തിന്റെ പ്രതിബിംബം അവിടെ പതിക്കും. ഇതാ ശങ്കരാചാര്യം മറ്റും പറയുന്നതാണ്. അത് തെളിയിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് തെളിയിക്കുന്ന കാര്യമല്ല, അതൊരു സിദ്ധാന്തമാണ്. സയൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. എന്താണ് അത്? തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്, തെളിയിക്കണം. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കണം. തെളിയിച്ച മാത്രം പോരാ, അത് എല്ലാവർക്കും ബോധ്യപ്പെടത്തക്ക രീതിയിൽ തെളിയിക്കണം. അതും പോരാ, ആവർത്തിച്ച് തെളിയിക്കണം. ഇന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ലാബിൽ തെളിച്ചാൽ പോരാ, ലോകത്തുള്ള ഏത് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാലും അതേ റിസൾട്ട് വരും. അത് മാത്രമല്ല, ആവർത്തിച്ച് ആവർത്തിച്ച് പരിശോധിച്ചാലും അതേ റിസൾട്ട് വരും. അതാണ് സയൻസ്. ഇവിടെ പറയുന്നതൊക്കെ എങ്ങനെയാണ്? വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാണ്. ഒരാളിനൊക്കെ ധ്യാനിച്ച് സമാധി പോയപ്പോൾ വലിയ ആനന്ദാനുഭവം ഉണ്ടായി. ഈ ആനന്ദാനുഭവത്തിന്റെ പിന്നിൽ എന്താണ്? ഒരു സിദ്ധാന്തത്തെ രൂപീകരിക്കുകയാണ്. അതാണ് ഈ തത്വചിന്തയുടെ പ്രത്യേകത. ആനന്ദ എന്താണ്? ധ്യാനിച്ചപ്പോൾ ആനന്ദം അനുഭവപ്പെട്ടു എന്ന് പറയുന്ന ഒരാളുടെ അനുഭവ യാഥാർത്ഥ്യമാണ്. കള്ളമൊന്നുമില്ല, ഒരാൾ അനുഭവിച്ചാണ്. അപ്പൊ എവിടുന്നാണ് ഈ ആനന്ദം വരുന്നത്? പിന്നെ അദ്വൈതം എന്ന് പറയുന്നതാണ് എന്താണ്? ബ്രഹ്മം ആനന്ദമാണ്. എന്താണ് അതിന്റെ മുമ്പിൽ ശ്രാത്തിക അന്ധക്കരണ വൃത്തി വരുമ്പോ അതിന് പ്രതിബിംബം ഉണ്ടായി ആനന്ദം വരും. കുണ്ടലിനികാർ പറയുന്നത് എന്താണ്? താഴെന്ന് കുണ്ടലിനി ഇങ്ങനെ വരുന്ന വരുന്ന വരുന്ന് സഹസ്രാകാര പത്മത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് അമൃതവർഷം ആനന്ദം ഇങ്ങനെ ഉണ്ടാവും. കുണ്ടലിനി ശക്തിയുടെ ഒരു പരിപാടി. അങ്ങനെ ഇതിന് ഓരോരുത്തരും പല പല വ്യാഖ്യാനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോ ഒരു കാര്യം ശരിയാണ്, ആൾക്കാർക്ക് ആനന്ദം ഉണ്ടാകുന്നുണ്ട്, അത് ശരിയാണ്. എങ്ങനെ ഇവിടെ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ സയൻസിൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നു. സിദ്ധാന്തമാണെങ്കിൽ പിന്നെ തീർന്നോടെ, ഇതാണ് ഞങ്ങളുടെ സിദ്ധാന്തം, പിന്നെ ചോദ്യം അദ്വൈതയുടെ സിദ്ധാന്തം ഇതാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് അദ്വൈതത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ അത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിനോട് അവകാശം. സയൻസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, എപ്പോഴും അവിടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയാണ് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേ സിദ്ധാന്തത്തിൽ എത്തിച്ചേർന്നോ, പിന്നെ സിദ്ധാന്തത്തെ മനസ്സിലാക്കുക എന്നേ ഉള്ളൂ, പിന്നെ അവിടെ പരീക്ഷണമൊന്നും സാധിക്കും. ഇതാണ് സിദ്ധാന്തം, മനസ്സിലായ രണ്ടു നിന്ന് വരുന്ന വ്യത്യാസം. സിദ്ധാന്തത്തെ അംഗീകരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ രണ്ടു തരത്തിലുള്ള സമാധാനമാണ്, അപ്പൊ ബ്രഹ്മം ആനന്ദവുമാണ് എന്നുള്ളതാണ്. പിന്നെ പഴയകാലത്ത് ഈ ആനന്ദാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കും ബ്രെയിനിനെ കുറിച്ചോ ഈ കെമിക്കലുകളെ കുറിച്ചോ അതിന്റെ ഭാഗങ്ങളെ കുറിച്ചോ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ ഉള്ള അറിവെന്ന് പറയുന്നത് സീറോ ആയിരുന്നു. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പഴയ ആൾക്കാർക്ക് ധ്യാനത്തെക്കുറിച്ചോ സമാധിയെക്കുറിച്ചോ ഒക്കെ അറിവുണ്ടായിരുന്നു. ഈ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് പട്ടപൂജ്യമാണ്. പക്ഷെ അവർക്ക് സിദ്ധാന്തങ്ങളെ കുറിച്ച് ധാരണയില്ല. ഇതൊക്കെയാണ് വ്യത്യാസം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് ആൾക്കാർ ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കും. അല്ലെങ്കിൽ മണ്ടന്മാരായി